ആനന്ദമാണെന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുന്നവനും ആനന്ദമാണ്, പറയുന്നവനും ആനന്ദമാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ആനന്ദമായിട്ടുള്ള അനുഭവം അതിന് പറയുന്നത് സമാധിയിലേക്ക് പോകും. അവിടെ ആനന്ദ അനുഭവം ഉണ്ടാകും. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇനി ആനന്ദത്തിനുള്ള മറ്റൊരു വഴി എന്താണോ, അദ്വൈതം ത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് എന്താണ്, ആനന്ദമാണ് എന്നുള്ള കാര്യത്തെ സമർത്ഥിക്കുക. എല്ലാത്തിനും ആധാരം ആനന്ദമാണെന്നുള്ളത് സമർത്ഥിക്കുക. ഇവിടെ യുക്തിയും പ്രമാണങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെയൊക്കെ യഥാർത്ഥമായ സ്വരൂപം അത് ആനന്ദമാണെന്ന് ഇങ്ങനെ സമർത്ഥിക്കുക, വലിയ പണിയാണ്. ശങ്കരാചാര്യരെ പോലെയുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ ചെയ്യുന്ന അതാണ്, ആനന്ദമാണെന്ന് സമർത്ഥിക്കുന്നു. നമ്മൾ ആനന്ദമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആനന്ദം എന്ന് പറഞ്ഞാൽ അതിനെ അനുഭവിക്കണം. അത് അനുഭവിക്കുന്നതിന് വഴി അതാണ് സമാധിയിലേക്ക് ഒരാളെ എത്തിക്കുന്നത്. അപ്പൊ ആ വഴിയെ കുറിച്ചും പറയും, ഇങ്ങനെ സമാധി പോയി ആനന്ദത്തെ അനുഭവിക്കുക. സമാധി പോയി ആനന്ദത്തെ അനുഭവിക്കണമെങ്കിൽ ഒരു ആനന്ദം വേണ്ടേ? അതിനുവേണ്ടി ആനന്ദത്തെ സമർത്ഥിക്കുന്നതിനാണ് യുക്തിയും അതും ഇതൊക്കെ ഉപയോഗിച്ചിട്ട്. ഇവിടെ പറയുന്നത് എന്താണ്, ആനന്ദേവ അസ്ഥി ബാധി എന്നൊക്കെ പറയുന്നിടത്ത് ആനന്ദത്തെ സമർത്ഥിക്കുകയാണ്. ആനന്ദം തന്നെയാണ്. പിന്നെ ഒരാൾ പ്രാക്ടീസ് ചെയ്ത് സമാധി ചെന്ന ആനന്ദത്തെ അനുഭവിക്കും, സമാധിയിൽ അനുഭവിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്ന അദ്വൈതത്തില് പറയുന്നത് അവിടെ ആനന്ദത്തെ സമർത്ഥിക്കുകയല്ല, അങ്ങനെ ഉറപ്പിക്കുകയല്ല ചെയ്യുന്നത്, നിരന്തരം ആനന്ദത്തെ ഈ പണ്ഡിതന്മാർ സമർത്ഥിച്ചു വെച്ച ആനന്ദം അത് നീയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആനന്ദമാണ് നീ, നിന്റെ സ്വരൂപം ആനന്ദമാണ്, ആനന്ദമാണെന്ന് നിരന്തരം ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ ആനന്ദമാണെന്ന് സമർത്ഥിക്കേണ്ട കാര്യമില്ല, ആനന്ദമാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാണ് സമർത്ഥിക്കുന്നത്. അത് വേറെ ചെയ്തോളും, വേറെ ആൾക്കാർ ചെയ്തോളും. മൊബൈൽ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല, അത് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധന്മാരതിനെ ഉണ്ടാക്കും. നമ്മളതിനെ ഉപയോഗിച്ചാൽ മാത്രം മതി. അതുപോലെ പണ്ഡിതന്മാര് നമ്മൾ ആനന്ദമാണെന്ന് സമർത്ഥിക്കും, എന്നിട്ട് നമ്മൾ ആനന്ദമാണെന്ന് ബോധിപ്പിക്കുമ്പോൾ അതിലൂടെ ബോധ്യപ്പെടുക ആനന്ദമാണ്. അങ്ങനെ ബോധ്യപ്പെടുമ്പം അയാൾക്ക് അതിലൂടെ ഒരു ആനന്ദം ഉണ്ടാകും. അതിനുവേണ്ടിയിട്ടാണ് നിരന്തരം പല സ്ഥലത്തും പറയുന്നത് എന്താണോ, തൊലിവും എലമ്പും അഹന്ത എന്താണ്, തൊലിവും എലമ്പും ബാക്കി ദുരന്തം അന്ധക്കലകളും അറിയില്ല. ഇരുന്നു അങ്ങനെ നടന്ന എന്തും അഹന്തം ഒന്ന് കാണുക പൊലിയും. അതല്ല രണ്ടാമത്തെ വരി. രണ്ടാമത്തെ വരി തുലിയും എന്തും അലം അഹന്തം ഒന്ന് കാണുക പുലിയും ഇതന്യ പൊലിഞ്ഞ് പൂർണ്ണമാകും. അവിടെയൊക്കെ പറയുന്നത് എന്താണ്? ഇതിന് ശരീരമല്ല, അതിനപ്പുറം ആനന്ദമാണ് എന്നുള്ള കാര്യമാണ് ബോധിപ്പിക്കുന്നത്. ആനന്ദമാണ് ആനന്ദമാണെന്ന് ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ കേൾക്കുന്നവന് അങ്ങനെ നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് അവന് ഇത് കേൾക്കുമ്പോൾ അവൻ ആനന്ദമാണെന്ന് തോന്നും. ഇതാണ് രണ്ടാമത്തെ രീതി. ഒന്ന് ആനന്ദമാണെന്ന് സമർത്ഥിക്കുക, മറ്റൊന്ന് ആനന്ദമാണെന്നുള്ള സമർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് തർക്ക വിതർക്കങ്ങളൊന്നും പോകേണ്ട കാര്യമില്ല. ആനന്ദമാണെന്ന് നമ്മൾ ബോധിച്ചാൽ മതി. പറയുന്ന പോലെ അങ്ങ് എടുത്താൽ മതി. വലിയൊരു അഹന്ത വരരുത്, അതിനുള്ള വരം കിട്ടും. വരാതിരിക്കുന്ന വരം വേണം, അഹന്തം ഉണ്ടാവരുത്. പൊലിയുക നശിക്കുക ഇല്ലാതാകുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാം സമാധിയെ കുറിച്ചാ പറയും. മറ്റും നശിക്കില്ല, നശിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദമാണ് നീ എന്ന് ബോധിപ്പിക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്നും നശിക്കുന്നൊന്നുമില്ല. സ്വയം ഒരാൾ ഗ്രഹിക്കുന്നു ഈ ആനന്ദം. ആനന്ദമാണെന്ന് അറിയുന്നോണ്ട് വരുന്ന ഒരു സന്തോഷം, അത് വിശ്വാസം, ശ്രദ്ധ ഒക്കെ ഉള്ളവർക്കുണ്ടാകുന്ന ഈ പറയുന്ന കാര്യം സത്യമാണ്. ഈ പറയുന്ന ഗുരു സത്യം പറയുന്ന ആളാണ്. ഗുരു പറയുന്നത് സത്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ ആനന്ദമാണ്. അങ്ങനെ പിന്നെ എന്തിനു ദുഃഖിക്കണം? ഇങ്ങനെ ഇങ്ങനെ ദുഃഖത്തെ ഒഴിവാക്കുക. ദുഃഖം നിവൃത്തിയാണല്ലോ. അവിടെ അതിനെ സമർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങ് ബോധിപ്പിക്കുക. ഗുരു ബോധിപ്പിക്കുന്നു, ശിഷ്യൻ നിരന്തരം കേട്ട് കേട്ട് കേട്ട് കേട്ട് അതിനെ ബോധിക്കുന്നു. അവനവസാനം അങ്ങനെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവൻ ഒരാനന്ദത്തെ അനുഭവിക്കും. അത് മറ്റൊരു വഴിയാണ്. ഒന്നുകിൽ സമാധി പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടറിഞ്ഞ് ആനന്ദമാണെന്ന് ഉറപ്പിക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഇതിനെ കേട്ടറിഞ്ഞ് ആനന്ദമാണെന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ സമാധി പോവുക. ഇങ്ങനെയുണ്ട്. അപ്പോ ഈ തർക്ക വിതർക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദമാണ് സച്ചിദാനന്ദമാണ് ഇവിടെ പറയുന്നത്. ഈ സച്ചിദാനന്ദമാണ് ബ്രഹ്മമാണ് സർവവ്യാപിയാണെന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോ പറയുന്നത് ശങ്കരാചാര്യനാണ്, വേറെ ആരും ഇതാണെങ്കിൽ. ഒരുപാട് ദാർശനികന്മാരിവിടെയുണ്ട്, ബാക്കിയുള്ളവരൊന്നും ശങ്കരാചാര്യ പറയുന്നതിനെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അവരിതിനെയൊക്കെ ഖണ്ഡിക്കും. അപ്പൊ തർക്കിച്ച് ഇതിനെയൊക്കെ സമർത്ഥിക്കാൻ പോയ തർക്കിച്ച് തന്നെ ഇതിനെ നിഷേധിക്കും. അപ്പൊ ഇത് ഒരിടത്ത് എത്തത്തില്ല. അതുകൊണ്ട് ഈ തർക്കിക്കുന്ന ഭാഗം അങ്ങോട്ട് വിട്ടിട്ട് തർക്കിച്ച് സമർത്ഥിക്കാനൊന്നും പോകുന്നില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്നെന്താണ്? ഗുരു പറയുന്നത് സത്യമാണ്, നീ പറയുന്ന കാര്യങ്ങളും സത്യമാണ് എന്നുള്ള പൂർണമായ വിശ്വാസത്തിൽ ഇതിനെ സ്വീകരിക്കുക. ഞാൻ ആനന്ദമാണെന്നുള്ള ആശയത്തെ സ്വീകരിക്കുക, പൂർണമായ വിശ്വാസം. അപ്പൊ തർക്കിച്ചിട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്? ഭാഷ്യത്തിനും മറ്റുമൊക്കെ എന്താണ്? തർക്കിച്ചിട്ട് സമർത്ഥിക്കണം. തർക്കിച്ച് സമർത്ഥിക്കുമ്പം മറ്റുള്ളവരെയൊക്കെ നിഷേധിക്കേണ്ടി വരും, ഖണ്ഡിക്കേണ്ടി വരും. പിന്നെ ഭാഷ്യത്തിന് ശേഷം വന്നിട്ടുള്ള പലരും, കാരണം ഭാഷ്യകാരൻ ശങ്കരാചാര്യനും ആനന്ദമാണെന്നൊക്കെയുള്ള കാര്യം തർക്കിച്ച് സമർത്ഥിച്ചപ്പോൾ പിൽക്കാലത്ത് ഒന്നുവരാനും നിഷേധിച്ച് വീണ്ടും പലർക്കും വന്നിട്ട് വീണ്ടും അതിനെ തർക്കിച്ച് സമർത്ഥിക്കേണ്ടി വരും. അവരുടെ ജോലിയാണ് ഈ തർക്കിച്ച് സമർത്ഥിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമാണ്, എത്തിപ്പെടാൻ പറ്റില്ല. അതിനകത്ത് വലിയ തർക്കയുക്തികളും ഭാഷാപരമായ പ്രശ്നങ്ങളും പല ദർശനങ്ങളെ കുറിച്ചുള്ള അറിവും നല്ല മേധാശക്തിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഉൾക്കൊണ്ട് അതിനങ്ങോട്ട് മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റും. അവിടെ കേവലം തർക്കത്തെ തന്നെ ആശ്രയിച്ചിട്ട് അങ്ങ് ഉറപ്പിക്കുകയാണ്. പക്ഷെ എല്ലാവർക്കും പറ്റത്തില്ല. അങ്ങനെ തർക്കിച്ചതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാലും ആനന്ദമാണെന്ന് പറയുന്നവരുണ്ട്. ഹർഷമിശ്രണത്തോടുള്ളവരെ പറയും, ഞങ്ങളത് തർക്കിച്ച് ഉറപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ആനന്ദമാണ്. അങ്ങനെ സമാധിയിലെത്തിച്ചേരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് സാധാരണക്കാരന് സാധിക്കില്ലല്ലോ. സാധാരണക്കാരൻ എന്ത് ചെയ്യണം? വിശ്വാസത്തിലൂടെ ഇത് ഉറപ്പിക്കണം മനസ്സിൽ കേട്ടിട്ട്. ആ ശരി, ഗുരു പറഞ്ഞതാണ് അപ്പോൾ സത്യം. ഈ പറഞ്ഞതിലെന്തോ പറഞ്ഞു. അതുകൊണ്ട് ഗുരു പറയുന്ന പോലെ എന്താണ്? ഞാൻ ആനന്ദമാണ്. അങ്ങനെ പിന്നെ എന്തിനു ദുഃഖിക്കണം? താൻ ആനന്ദമാണെന്നുള്ളത് യഥാർത്ഥമാണോ അല്ലയോ എന്ന് തർക്കത്തിലൂടെ പരിശോധിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. വിശ്വാസത്തിലൂടെ അതിനെ അംഗീകരിച്ചാണ്. ഇതിലേതെങ്കിലും ഒരു വഴി സ്വീകരിക്കും. അപ്പൊ വിശ്വാസത്തിലൂടെ അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതും മതി. ഒരാൾക്ക് എന്ത് വരുന്നു? ഇപ്പൊ പറയുന്നു, നീ ശരീരമല്ല ആത്മാവാണ്. ഈ ശരീരമല്ല ആത്മാവെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? അനെന്താ ഒരു വഴി അത് മനസ്സിലാക്കാമൊന്നുമില്ല എന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവതാരണ. ശാസ്ത്രം ഈ പറയുന്ന വാക്കുകൾ അത് അസത്യമാണെന്നുറപ്പിക്കുക. അസത്യമാണെന്നുറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഗുരു സത്യം പറയുന്ന ആളാണെന്നുള്ള ഉറപ്പും വേണം. ഇപ്പൊ വിവേകാനന്ദ സ്വാമിയുടെ ബുക്കുകളൊക്കെ എടുത്ത് വായിച്ചു. വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗങ്ങളെന്ന് പറയുന്ന ആവേശ പ്രസംഗമാണ്. ആവേശ പ്രസംഗം എന്ന് വെച്ചാൽ അത് സാധാരണ മനുഷ്യന്റെ മനസ്സിന് വളരെയധികം സ്വാധീനം. അതിന്റെ ശൈലി അങ്ങനെ. അപ്പോ നീ ആത്മാവാണ്, നീ ആനന്ദമാണ്, ഇത്തരം കാര്യങ്ങൾ ഒരു സാമാന്യ വ്യക്തി അവിടെ ഉപയോഗിക്കും. വലിയ വ്യക്തിയൊന്നുമില്ല. ഈ ശാസ്ത്രങ്ങൾ കാണുന്ന തർക്കവിതർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ സാധാരണ ഒരു മനസ്സിന് ബോധ്യപ്പെടത്തക്ക രീതിയിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കും, അവനെ ബോധ്യപ്പെടുത്തും. അതിനപ്പുറം ഒരാത്മാവ് ഉണ്ട്, അതാണ് താൻ. താൻ ആനന്ദമാണെന്ന് കേൾക്കുന്നവനെന്ന് വിശ്വസിക്കും. പൂർണമായി അതങ്ങ് വിശ്വസിക്കും. വിശ്വസിക്കുമ്പോ അവന് തോന്നുന്നു എന്താണ്? ഓ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ദുഃഖിക്കുന്നത്? ഞാൻ ആനന്ദമാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന അടിസ്ഥാനപരമായി താൻ ആനന്ദമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആണോ അല്ലയോ എന്നുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ചിന്തയുടെ ആവശ്യമുണ്ട്. ഈ പറയുന്ന അങ്ങ് ബോധ്യപ്പെട്ടാണ്. അപ്പൊ ഈ രണ്ടാമത്തെ വഴി എന്താണോ, അതായത് ഇങ്ങനെ പറയുന്ന ഈ പറയുന്ന ആനന്ദം അല്ലെങ്കിൽ ബ്രഹ്മം അത് സത്യമാണോ അല്ലയോ എന്നുള്ള തർക്കവിതർക്കങ്ങളിലേക്കൊന്നും പോകാതെ ഞാൻ ആനന്ദമാണ്, ഞാൻ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ച് അതിനെ വിശ്വസിച്ച് ചിന്തിച്ച് സമാധാനം കണ്ടെത്തുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ പറയുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും ഇതെന്താണ്? പഴയകാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ടാക്ക് തെറാപ്പി എന്ന് പറയുന്നത് സൈക്കോ തെറാപ്പി എന്ന് എന്റെ മറ്റൊരു പേരാണ്. ഇതൊരു തെറാപ്പിയാണ്. യോഹാൻ സ്വാമിയൊക്കെ അത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. ഒരു തെറാപ്പി ആയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പം മനുഷ്യന് എന്ത് വരുന്നു? ഒരു ആവേശം ഉണ്ടാകുന്നു, ഒരു ഉണർവ് ഉണ്ടാകുന്നു, ഒരു സന്തോഷം ഉണ്ടാകുന്നു. അത് ഗ്രഹിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിയുടെ വേണം. അതിന് വലിയ ബുദ്ധിയുടെ ആവശ്യം. ചെറിയ ഒരു ബുദ്ധി കൊണ്ട് അത് ഗ്രഹിക്കുകയും പിന്നെ നമുക്കൊരു ഒരു ധാരണ വേണം. എന്താണ് ഈ സ്വാമി പറയുന്നത് സത്യമാണ്, സ്വാമി ഇതിനകളം പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നു. അപ്പൊ ഈ തെറാപ്പിസ്റ്റില് ക്ലയന്റിന് വിശ്വാസം പൂർണമായ രണ്ടുപേരും തമ്മിൽ എന്ത് വേണം? ഒരു നല്ല റിലേഷൻഷിപ്പ് വേണം. അപ്പൊ അങ്ങനെയാണ് ഗുരുവും ശിഷ്യനും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് വേണം, ഗുരുവിൽ പൂർണമായ വിശ്വാസം വേണം, പിന്നെ ഗുരു പറയുന്നതിനെ അംഗീകരിക്കണം, അത് ശരിയാണെന്ന് ബോധ്യപ്പെടണം. ക്രമേണ ക്രമേണ അവന്റെ പ്രശ്നങ്ങളെല്ലാം മാറി വരുന്നു. ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്ന ആരാണ്? ചിലപ്പോൾ അവർക്ക് ആൻസൈറ്റി ഉണ്ടായിരിക്കും, ദുഃഖം, ഫോബിയകൾ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ഭയം, അതുകൂടെ സംസാര ഭയം എന്നൊക്കെ പറയും. അവിടെ തന്നെ ഫോബിയയും വരും, ആൻസൈറ്റിയും വരും, ഡിപ്രഷൻ വരും. അത് സാറിന് മനുഷ്യന്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് വരുന്ന ഓരോരോ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പം വരുന്ന നിരാശ, ഉന്മേഷം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് സാറിന് മനുഷ്യനുണ്ടാവുന്നത്. എങ്ങനെയാണ് ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ഇതൊക്കെ സംസാരിച്ച് അത് ഇയാളിതൊക്കെ എത്ര രൂഢമൂലമായിരിക്കുന്നു, ഈ സൈക്കോ തെറാപ്പിസ്റ്റ് എത്ര മിടുക്കനാണ്, അതനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ രണ്ടോ മൂന്നോ മീറ്റിംഗ് കൊണ്ട് ഇയാളുടെ പ്രശ്നമൊക്കെ മാറും. ഫോബിയ, ഡിപ്രഷൻ, ആൻസൈറ്റി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും. അതുപോലെ തന്നെ അദ്വൈതമൊക്കെ കേട്ട് കഴിയുമ്പം എന്തുവരുന്നു? പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു, സന്തോഷമായി. ആ ഇത്രയേ ഉള്ളൂ, നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. അങ്ങനെ രണ്ടു ഒരേ പോലെ തന്നെയാണ്. പഴയകാലത്ത് ചെയ്തിരുന്ന ഒരു സൈക്കോ തെറാപ്പിയാണ് ഈ അദ്വൈതം ഗുരുക്കന്മാരെ ശിഷ്യന്മാരെ ബോധിപ്പിച്ചുകൊണ്ട്. എന്നുവെച്ചാൽ അതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം എന്താണ്? ബ്രഹ്മം എന്ന് പറയുന്ന ഒന്ന് സത്യമാണോ അസത്യമാണോ അതും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിലേക്ക് പോയി ബുദ്ധിയുള്ളവരെ അതിൽ പോയി പ്രവർത്തിക്കട്ടെ. അവർക്കതൊക്കെ ബുദ്ധിപരമായി ബോധ്യപ്പെടാം. ഇത് നമുക്കിപ്പോ എന്താണ്? അവനവന്റെ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്ന പരിഹാരത്തിന് ഇത് സൈക്കോ തെറാപ്പി പോലെ പഴയകാലത്ത് ഗുരുക്കന്മാരിങ്ങനെ ശിഷ്യന്മാർ ഗുരു തന്നെ അത് പറഞ്ഞിട്ടില്ല. കരയുന്നു ഒരാള്, ദുഃഖിക്കുന്നു. അപ്പൊ എന്തിനാ ദുഃഖിക്കുന്നു? മരണം. ഗുരു ഒരു രണ്ടു മൂന്ന് വാക്കുകൾ പറഞ്ഞു, ദുഃഖിക്കേണ്ട കാര്യമില്ല, ഇത്രയേ ഉള്ളൂ കാര്യമില്ല. ഇതൊരു സൈക്കോ തെറാപ്പിയാണ് ശരിക്കും. കേട്ട് കഴിഞ്ഞപ്പോ ആളുടെ ദുഃഖം മാറും. ഗുരു മുഴുവൻ നടത്തിയിട്ടുള്ള ഈ സൈക്കോ തെറാപ്പിയാണ്. ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് വളരെ ലളിതമായ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ ബോധ്യപ്പെടും. അപ്പൊ അദ്വൈതത്തിന്റെ പ്രചാരം കിട്ടിയത്, ലോകത്ത് പ്രചാരം കിട്ടിയ ഈ അദ്വൈതത്തിന്റെ സൈക്കോ തെറാപ്പിക്ക. അതുകൊണ്ട് അദ്വൈതം സത്യമാണോ അല്ലയോ എന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് തെറാപ്പിയാണോ അല്ലയോ എന്ന് മാത്രം ചിന്തിച്ചാണ്. ഇതൊരു സാന്ത്വന ചികിത്സ. അപ്പോ മനുഷ്യൻ എന്ത് വരുന്നു? സമാധാനം വരുന്നു, സന്തോഷം വരും. പിന്നെ ആ സമാധാന സന്തോഷമൊക്കെ നിലനിർത്തണമെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. നിരന്തരം വിശ്വാസപൂർവ്വം ഇതിനെ പിന്തുടരണം. അതാണ് പറയുന്ന ആസക്തിയിൽ ആമൃതേക്കാലം വേദാന്ത ചിന്ത. ഈ ചിന്ത ഏതുവരെ വേണം? ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ, ജനിച്ചാൽ മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്? നിരന്തരം വേണമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ അദ്വൈതം വേണം, ജനിച്ചാൽ മരിക്കുന്നത് വരെ അദ്വൈതം വേണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അതിന് കൂടുതലെന്ത് മനസ്സിലാക്കി? ഇവനെന്നും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ എന്ന് വേണം പരിഹാരം വേണം. ഇതങ്ങനെ അങ്ങ് പരിഹരിച്ചിടാൻ പറ്റില്ല, പ്രശ്നം തീരത്തില്ല. അപ്പൊ നിരന്തരം ഇപ്പൊ ഡയബറ്റിക്സുകാർ നിരന്തരം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? മരണം വരെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? എന്താണ്? അത് മാറത്തില്ല. ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും മാറത്തില്ല. പിടിപെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരണം വരെ അത് കാണും. അപ്പൊ മരണം വരെ എന്ത് ചെയ്യണം? ഭാവിയിലെ കാര്യം, ഇപ്പോഴത്തെ കാര്യം. മരണം വരെ എന്ത് ചെയ്യണം? മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പൊ അങ്ങനെ ഗവേഷണം നടത്തിയ വല്ല മരുന്നുകൊണ്ടേ കൊണ്ടു എനിക്ക് മാറ്റം പറഞ്ഞാ പോലെ പെട്ടെന്ന് കൊണ്ടുവാ. നമ്മുടെ രാജ്യത്തിൽ കൊണ്ടും ഒരുപാട് പേർക്ക് അത് അത് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞാ പോരാ. വാട്സാപ്പിൽ വായിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാ പോരാ. അതിന്റെ ഒന്നും അടുത്തൊന്നും ഇതൊരു മനുഷ്യ എത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും എത്തിച്ചേരാ. അപ്പോ എന്താണ്, ഉറങ്ങുന്നതുവരെ മരിക്കുന്നതുവരെ ഈ ചിന്തയിലിരിക്കണമെന്ന് പറഞ്ഞാൽ മനുഷ്യന് എന്നും പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേ ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേ. അപ്പോ ഒരു സൈക്കോ തെറാപ്പി പോലെ എന്ത് ചെയ്യണം? നിരന്തരം ഈ അദ്വൈതം ഇതാണെന്താണ്, നീ ആനന്ദമാണ്, നീ ദുഃഖിക്കേണ്ട കാര്യമില്ല, ദുഃഖം നിന്നെ സ്പർശിക്കില്ല. ഗീതയിലൊക്കെ പറയുന്ന അതാണ്, ഗുരുവും പറയുന്ന അത് തന്നെ. ബ്രഹ്മം സത്യമാണോ അസത്യമാണോ എന്നൊന്നും ചിന്തിച്ച് മറ്റുള്ളവരോട് വഴക്ക് കൂടേണ്ട കാര്യമില്ല. ആരോടാ വഴക്ക് കൂടുന്നത്? അതായത് നമ്മളിപ്പം ബ്രഹ്മമാണോ, ബ്രഹ്മത്തെ അങ്ങോട്ട് സമർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ രാമാനുജം വന്ന് ഉടക്കും, മാധവം വന്ന് ഉടക്കും, പിന്നീട് അതിന് മുമ്പുള്ളവരെല്ലാം ഉടക്കും. അവരാരും ഈ പറയുന്ന ബ്രഹ്മത്തെ അവരാരും അംഗീകരിക്കും. അവർ പറയും നിങ്ങൾ പറയുന്ന ബ്രഹ്മമൊന്നും ശരിയല്ല. അപ്പൊ നമ്മളിതിനെ സമർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ അവരോടൊക്കെ ഉടക്കേണ്ടി വരും, വഴക്കുണ്ടായിക്കൊണ്ടിരിക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ സമർത്ഥി, ചിലർക്ക് അങ്ങനെ സമർത്ഥിക്കുന്ന ഒരു ആനന്ദമാണ്, അങ്ങനെ ചെയ്യുന്നവർക്ക്. പക്ഷെ ആ ഭാഗമൊന്നും വിട്ടിട്ട് എന്താണോ, നീ ആനന്ദമാണ്, ആനന്ദ സ്വരൂപനാണ്, നിന്നെ ദുഃഖം സ്പർശിക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ആനന്ദമല്ല അവിടെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നിട്ട് പറയുന്നയാളിലും പറയുന്ന വാക്കുകളിലും വിശ്വസിക്കുകയാണ്. അതിനെ പിന്തുടരുകയാണെങ്കിൽ ഒരാൾക്ക് എന്ന് വരാൻ വലിയ തർക്ക വിതർക്കമൊന്നും കൂടാതെ ദുഃഖങ്ങളൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കി, പൂർണ്ണമായും ഒഴിവാകില്ല, അതുകൊണ്ടാണല്ലോ മരണം വരെ വേണമെന്ന് പറഞ്ഞു. ഒരു സമാധാനം കണ്ടെത്താൻ പറ്റും. ഇതൊരു സമാധാനം കണ്ടെത്തലാണ് അദ്വൈത ഈ അറിവെന്ന് പറയുന്നത്. ഇന്ന് സൈക്കോ തെറാപ്പി ചെയ്യുന്ന അതേ ഗുണം തന്നെയാണ് അത്. സൈക്കോ തെറാപ്പിയിൽ വെറും ടാക്ക് തെറാപ്പി മാത്രമല്ല, പല പല ടെക്നിക്കുകൾ ഉപയോഗിക്കും, പല പല സ്റ്റെപ്പുകൾ കാണും. അതൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഫലത്തിലെന്താണ്? അവരുടെ വൈകാരികമായ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ ക്രമേണ മാറ്റിക്കും. അവരുടെ വെൽബി അതുണ്ടാക്കിയെടുക്കുന്നു. ഏത് വൈകാരികമായാലും ഏതരത്തിലായാലും ആ ഒരു പ്രയോജനമാണ് ഇത് ചെയ്യുന്നത്. ഈ അദ്വൈതം എന്ന് പറയുന്നത് ശരിക്കും ചെയ്യുന്ന ആളാണ്. പഴയകാലത്ത് ഇന്നത്തെ ഈ സൈക്കോളജിയൊന്നും ഇത്രയും വളർന്നിട്ടില്ലാത്തതുകൊണ്ട് അന്ന് എല്ലാ കാലത്തും മനുഷ്യന് പ്രശ്നമുണ്ട്, എല്ലാ കാലത്തും മനുഷ്യന് പരിഹാരങ്ങളൊന്നുമില്ല. അന്നത്തെ മനുഷ്യർ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ്. ഇതെല്ലാ ദിവസവും ഉണ്ടാവും. ഇപ്പൊ നാളെ ഒരു മുറിയിൽ വയ്ക്കും. അതാണ് അദ്വൈതം തന്നെ പറയുന്നത്. എന്താണ്, എന്തിനാണ് ഈ അദ്വൈതമൊക്കെ? അവര് പറയുന്നത് എന്താണ്? ദുഃഖം നിവൃത്തി അതിനു വേണ്ടിയിട്ടാണ്. ദുഃഖത്തെ ഇല്ലാതെ ദുഃഖം എവിടെയാ ഉള്ളത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ ദുഃഖം എവിടെ പ്രവർത്തിക്കുന്നു? നമ്മുടെ മനസ്സിൽ. മനസ്സിനാണല്ലോ ദുഃഖം. അപ്പൊ മനസ്സിനുള്ള ദുഃഖത്തെ നിവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് തെറാപ്പി എന്ന് പറയുന്നത്. മനസ്സിലുള്ള ദുഃഖത്തെ ഇല്ലാതാക്കുക, അതാണ് തെറാപ്പി എന്ന് പറയുന്നത്. സൈക്കോതെറാപ്പിയാണ്. ഇതിന് മാത്രമല്ല, എല്ലായിടത്തും ഈ പറയുന്ന അദ്വൈതം പറയുന്ന എല്ലായിടത്തും ചെയ്യുന്ന എന്താണോ, ഗീത എടുത്താലും വിവേക ചൂടാമണി എടുത്താലും എവിടെ എടുത്താലും പറയുന്ന എന്താണോ, സൈക്കോതെറാപ്പി തന്നെയാണ്. പിന്നെ ഗീതയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ ഒരുപാട് ആദ്യം എടുത്ത് കാണിക്കുന്നുണ്ട്. അർജുനന്റെ പ്രശ്നങ്ങൾ ഒരുപാട് കാണിക്കുന്നുണ്ട്. അപ്പോ ആ അർജുനന്റെ സംഭ്രമവും തളർച്ചയും പരാതികളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ വിശദമായി ചെയ്യുന്നു. മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് ദുഃഖം അതിനെന്ന് പറഞ്ഞു, ഇത്രേ പറയുന്നു. എന്തൊക്കെയാണ് ദുഃഖമെന്ന് അത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഗീത വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും, അവർ ഇത്രയും പ്രശ്നങ്ങൾ പറയുന്നു, അതിന് പരിഹാരം പറയുമ്പോൾ അതൊരു സൈക്കോ തെറാപ്പിയാണ്. പണ്ടത്തെ നമുക്ക് എളുപ്പം മനസ്സിലാക്കും. കാരണം എന്ത് ചെയ്തു, വളരെ തളർന്ന് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാണ് തയ്യാറാക്കിയെടുത്ത്. കേവല ഉപദേശം കൊണ്ട് ഇതല്ലേ തെറാപ്പിസ്റ്റും ചെയ്യുന്നു. തെറാപ്പിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അയാള് കർമ്മത്തിലേക്ക് വരുന്നു, ഡിപ്രഷനൊക്കെ മാറി. അർജുനനെ കാണുന്ന എങ്ങനെയാണ്, വളരെ ഡിപ്രസ്ഡ് ആയിട്ടാണ്. അതങ്ങ് മാറും, ഉത്സാഹവും യുദ്ധത്തിനിറങ്ങുന്നു. ഇപ്പൊ പ്രശ്നങ്ങളെ ഒരുപാട് വിശദീകരിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാവുന്നതാണ്. ഇവിടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന ഒറ്റ വാക്കി പറയും എന്താണോ, ദുഃഖം. ദുഃഖത്തിന് പരിഹാരമുണ്ട് ഈ അറിവ്. ഈ തെറാപ്പിസ്റ്റും ഒരാളോട് പറഞ്ഞു കൊടുക്കുന്ന എന്താണോ, ടാക്ക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞു, അയാളെ ബോധവൽക്കരിക്കുകയാണ്, അവയർനെസ് കൊടുക്കുകയാണ് അയാളെ പ്രശ്നങ്ങളെ കുറിച്ച്. ആ പ്രശ്നങ്ങളെ അയാൾ എങ്ങനെ സ്വയം പരിഹരിക്കണം, അവന് സഹായിക്കുകയാണ്. തെറാപ്പിസ്റ്റ് മാറിയിരുന്ന് പരിഹരിക്കുകയല്ല, ക്ലയന്റ് സ്വയം പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്, അറിവ് നിങ്ങൾക്ക് വരണം, കേൾക്കുന്നവന്റെ ഉള്ളിൽ എന്ത് വരണം, അറിവ് വരണം. അങ്ങനെ അറിവ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. അല്ല, ഗുരുവിന്റെ ഉള്ളിൽ അറിവിരുന്നിട്ട് കാര്യമൊന്നും ഇല്ല. ഒരു വ്യത്യാസമില്ല തെറാപ്പിയായിട്ട്. ഈ അദ്വൈതത്തിന്റെ ഏത് ഭാഗങ്ങൾ എടുത്ത് നോക്കിയാലും ശരി, അതൊരു തെറാപ്പിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ അങ്ങനെ ആ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. അതൊക്കെ പരിഹരിച്ചപ്പോഴാണ് അതിന്റെ പരിഹാരമായിട്ടാണ് അർജുനൻ എന്ത് ചെയ്തത്? യുദ്ധം ചെയ്തത്. അർജുനന്റെ പരിഹാരം ഉണ്ടായി, അർജുനന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അതെ, അതെന്ത് തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 10, 30, 40 കൊല്ലം കൊണ്ട് ഇങ്ങനെ നടക്കുകയല്ലേ? ഗീത എടുത്തൊന്ന് വായിക്കുക, അപ്പം മനസ്സിലാവും. അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല, അല്ലാതെ അതിന് വേറെ വഴിയില്ല. ഗീത എടുത്ത് മനസ്സിലെത്തി വായി. ഏത് സ്വയം പറഞ്ഞിട്ട് സ്വന്തം മനസ്സിൽ തോന്നുന്നതൊക്കെ മറ്റൊരാളുടെ വായിൽ തിരികെ കയറ്റരുത്. അപ്പൊ സ്വയം തോന്നുന്നതാണ്, സ്വന്തം വിഭ്രാന്തികൾ മറ്റുള്ളവരുടെ വായിലേക്ക് തിരികെ കയറ്റരുത്. അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാൻ? ആദ്യം ഞാൻ പറയുന്ന കേൾക്ക്, അത് കേൾക്കാതിരുന്ന് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ അതിനൊക്കെ എനിക്ക് സമാധാനം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്താ പറയുന്നത്. അത് എന്ത് വേണോ മനസ്സിലാക്കാം, എന്ത് വേണോ മനസ്സിലാക്കാം, അത് പൊതുവെ അങ്ങനെയാണ്. മഞ്ഞ പിത്തം പിടിച്ചു കഴിഞ്ഞാൽ കാണുന്നതൊക്കെ എന്തുപോലെ തോന്നുന്നു? അപ്പൊ നമ്മുടെ ഉള്ളിൽ പറ്റിപ്പാണ് ഇരിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്താണെന്ന് തോന്നുന്നു? പറ്റിപ്പാണെന്ന് തോന്നുന്നു. ആ അത് അത് വിട്ടുകളാ, വെറുതെ ആവശ്യമില്ലാത്തടത്ത് കയറി പിടിക്കാതെ. ആവശ്യമില്ലാത്തടത്ത് കയറി പിടിച്ചിട്ടുണ്ട്. ഗീത മനസ്സിലാക്കണം. അപ്പൊ മനസ്സിലാവും, അതൊരു തളർന്ന മനുഷ്യനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് സൈക്കോതെറാപ്പി ചെയ്യുന്നത്. ഇമോഷണൽ വെൽബീയിങ് അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം മനസ്സിലാവും. നമ്മൾ വെറുതെ ഇരുന്ന അതും പറഞ്ഞുകൊണ്ടിരിക്കും കാര്യമുണ്ട്. ഇത് മൊത്തം അദ്വൈതം എന്ന് പറയുന്നത് ഈ ആത്മീയ ഉപദേശങ്ങളെന്ന് പറയുന്നതെന്ന് തന്നെ പഴയകാലത്ത് മനഃശാസ്ത്രം വികസിച്ചിട്ട് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ച മനഃശാസ്ത്ര പദ്ധതികളാണ്. പക്ഷെ ഇന്ന് അദ്വൈതം പറയുന്നവർക്ക് അതങ്ങനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്വൈതികൾക്ക് ഇന്ന് അദ്വൈതം പറയുന്നവർക്ക് അതിന് ഒരു തെറാപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർക്കത് അംഗീകരിക്കുന്നതിനൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. അതിനെന്താ കാരണം? അതിന് പ്രധാനമായ കാരണം പറയുന്നത്, അതിന് പ്രധാനമായത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുന്നത്, ഇതിങ്ങനെ മാനസികമായ ഒരു സാന്ത്വന ചികിത്സ എന്നുള്ളതിനപ്പുറം പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു ഭാഗം അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ലാതെ വരുന്നത് തെറാപ്പി എന്ന് പറയും. അത് അങ്ങനെയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ എന്താണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന രഹസ്യത്തെ വെളിപ്പെടുത്തുന്നത്. ഭാരതവർഷത്തിലെ പൂർവരാം ഷീന്ദ്രന്മാർ കാരണമുണ്ട് അടിക്കല്ല് പാട്ടുകൊണ്ട് അറിഞ്ഞവർ എന്നൊക്കെ പറയുമ്പോൾ പരമമായ രഹസ്യത്തെ കണ്ടെത്തിയവരാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഇത് ഒരു സാന്ത്വന ചികിത്സയാണെന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റില്ല. മറ്റത് അവരുടെ വിശ്വാസമാണ്. അങ്ങനെ ഒരു രഹസ്യത്തെ കണ്ടെത്തിയിരിക്കുന്നു. ഇതൊരു സാന്ത്വന ചികിത്സയെന്ന് പറഞ്ഞാൽ അതിന് പിന്നെ രഹസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. തെറാപ്പിയിൽ രഹസ്യങ്ങളൊന്നും അവരൊക്കെ പഠിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളും വേറൊരാളെ പ്രയോഗിക്കാവുന്ന കാര്യവുമാണ്. അത് പിന്നെ പ്രപഞ്ച രഹസ്യമൊന്നും അതിനകത്ത്. അപ്പൊ ഇത് രണ്ടും തമ്മിലൊരു സംഘർഷമാണ്. അദ്വൈതികൾ പറയുന്ന എന്താണ്? പ്രപഞ്ചത്തിന്റെ രഹസ്യം കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ പിന്നെ ഇത് കേവലം ഒരു തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് അവരിതിനെ മിസ്റ്റിസിസത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കിതിനെ പ്രപഞ്ച രഹസ്യം എന്നുള്ളത് സമർത്ഥിക്കണം. അപ്പൊ ഇത് ആർക്കും മനസ്സിലാക്കാം, ആർക്കും ഇത് പ്രയോഗിക്കാം. ആവശ്യമുണ്ടെങ്കിൽ നിന്നോട് ഇഷ്ടമുള്ളവർക്ക് ഇത് പ്രയോഗിക്കാൻ പറ്റും. തെറാപ്പി എന്നിവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ തെറാപ്പിക്ക് വിധേയനാകാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരിക്കും. ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ഞാനതിന് സന്നദ്ധനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഇതിന്റെ മെഡിസിൻ ചെയ്യുന്നത്. അപ്പൊ മെഡിസിൻ പ്രവർത്തിക്കുന്നതിന് അവന്റെ സമ്മതം ആവശ്യമുണ്ട്. നേരെ പോയി ബ്രെയിനിൽ പോയി അവർ അയാളുടെ സമ്മതം ചോദിക്കും. തെറാപ്പി എന്ന് പറയുന്നത് അങ്ങനെയല്ല, അയാളുടെ കോപ്പറേഷൻ ആവശ്യമാണ്, സഹകരണം. അപ്പൊ സഹകരിക്കാത്ത ഒരാളെ അത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇയാളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഇങ്ങനെ ഒരു വഴി സ്വീകരിക്കുമ്പോൾ അത് പിന്നെ മറ്റ് രഹസ്യവാദങ്ങൾക്കൊന്നും യാതൊരു ഇതുമില്ല. പ്രപഞ്ച രഹസ്യം അതുവരെയൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് പ്രപഞ്ച രഹസ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു തെറാപ്പിയായിട്ട് അംഗീകരിക്കില്ല. പിന്നെ അവർ ആ പ്രപഞ്ച രഹസ്യമാണെന്ന് സമർത്ഥിക്കുന്നതിനുള്ള തർക്ക വിതർക്കങ്ങളിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകും, അല്ലെങ്കിൽ നിഗൂഢതകളിലേക്ക് പോകും. പിന്നെ പറയാം, അതെനിക്ക് മാത്രമേ അറിയാവൂ, വേറെ ആർക്കും അറിയത്തില്ല, ഞാനാണ് അറിയുന്നയാളിങ്ങനെയുള്ള ക്ലെയിമൊക്കെ കൊണ്ടുവരും. മറിച്ചത് മനുഷ്യനൊരു സാന്ത്വനം കൊടുക്കുന്ന ഒരു അറിവാണെന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ആർക്കും അതിന് ക്ലെയിമിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു എക്സ്പെർട്ടാണോ? അത്രയേ ഉള്ളൂ. ഏതൊരു തൊഴിലും ഒരു സാമർത്ഥ്യം ഉണ്ടല്ലോ. അങ്ങനെ ഒരു എക്സ്പെർട്ടാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്കത് ഗുണം ചെയ്യും. ആത്മീയ പ്രഭാഷണങ്ങളിലൊക്കെ അതാ നടക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ചില മനസ്സുകൾക്ക് അത് ഇഷ്ടമായി തോന്നും. അവർക്ക് താത്കാലികമായ സന്തോഷ സമാധാനം ഉണ്ട്. അവിടെയാണ് തെറാപ്പി ഫലപ്രദം. അതിന്റെ അടിസ്ഥാന തത്വം ആ തത്വമാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നു. ഞാനീ പറഞ്ഞു വരുന്നു ഇതിങ്ങനെയാണ്. അപ്പോൾ മനുഷ്യന് ഈ അറിവെന്ന് പറയുന്നത് ഒരു തെറാപ്പി പോലെയും മനുഷ്യന് സന്തോഷത്തെ കൊടുക്കാം. പക്ഷെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായ മനുഷ്യരായിരുന്നു. എന്നാലേ പറ്റും, എല്ലായിടത്തും പറ്റും.